കൃഞോ ഹേതു താച്ചൈല്യ ആനുലോമ്യേഷു യേശു ദ്യോത്യേഷു കരോദേഹി ടഹസ്യാ അധഃ കൃ കമി കംസ കുംഭ പാത്ര കുശ കർണീഷു അനുവേശ്യ. സിദ്ധാന്തം അതിൽ അടുത്ത് വരുന്ന സൂത്രമാണ്. ആദുത്തരസ്യ അനവ്യയസ്യ വിസർഗസ്യ സമാസേ നിത്യം സാദേശ കരോത്യാദിഷു കരേഷു. ഇതിൽ പറയുന്ന വ്യവസ്ഥകൾ, ഒരുപാട് വ്യവസ്ഥകൾ പറയുന്നു. ഒന്ന് ആദുത്തരസ്യ, വിസർഗം അകാരത്തിന് പരത്തിലായിരിക്കണം. യശ കരി, അവിടെ വിസർഗം അകാരത്തിന് പരത്തിലാണ്. പിന്നെ പറയുന്ന അനവ്യയസ്യ, ആ വിസർഗം അവ്യയത്തിൻ്റെതാകാൻ പാടില്ല. യശ അവ്യയമല്ല, യശ യശസി യശാംസ്. പിന്നെ പറയുന്നു സമാസേ, സമാസത്തിലായിരിക്കണം നിസർഗം. യശക്കരോ ദീതി യശസ്കരി വിദ്യ, സമാസമുണ്ട്. പിന്നെ സാദേശം, നിസർഗത്തിന് സകാരം വരുന്നത് നിത്യമായിരിക്കും. പിന്നെയും ഒരു വ്യവസ്ഥയോടെ പറയുന്നു എന്താണ്, കരോത്യാദിഷു പരേഷു. ഇത്രയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഈ സകാരം വരുമ്പോൾ ഒരുപാട് ആലോചിക്കുന്നു. പരത്തിൽ കരോത്യാദികൾ വേണം. കരോത്യാദി എന്ന് പറഞ്ഞാൽ കൃ കമി രണ്ട് ധാതുക്കളും പിന്നെ ഇത്രയും ശബ്ദങ്ങൾ, കംസ കുംഭ പാത്ര കുശ കർണി. അതിലിവിടെ യശസ്കരി എന്ന് പറയുന്ന ഒരു ഉദാഹരണം കൊടുത്തിട്ടുള്ളു. നിസർഗത്തിന് സകാരം വരും. യശസ് കാമ, യശസ് കംസ, യശസ് കുംഭ, യശസ് പാത്ര, യശസ് കുശ, യശസ് കർണി, ഇതെല്ലാം ഭൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കി പലതരത്തിൽ അതിനർത്ഥം പറയുന്നുണ്ട്. യശ അല്ല അയ, അവിടേക്ക് ഉദാഹരണം കൊടുക്കുന്ന അയാണ് യശസ്കരി. ബാക്കിയുള്ളതല്ല, അയസ് കംസഹ, അയസ് കുംഭ, അയസ് പാത്ര, അയസ് കുശ, അയസ് കർണി. യശസ്കരി യശസ് കാമി എന്നുള്ളതടത്ത് യശസ് കാമഹ, അവിടെ കർമ്മണ്യ എണ്ണാ വരുന്നു. രണ്ട് യശസ്കരി യശസ്സിന് ഹേതുവായിരിക്കുന്നത് അവിടെ യശസ് കാമഹ, യശസ്സിനെ കാമിക്കുന്നവൻ യശസ് കാമൻ. ബാക്കിയുള്ളടത്തെല്ലാം അയസ് കംസ, കംസമെന്ന് പറയുന്നത് ചെറിയ പ്യാള എന്ന് പറയും ഹിന്ദിയിൽ. എന്താണ് പ്യാള? ചഷകം. ആ ചഷകം, ചെറിയ ഗ്ലാസ്. അതിനാണ് അയസ് കുംഭം, അയസ് കൊണ്ടുള്ള കുംഭം. അയസ് പാത്രം, അതുകൊണ്ടുള്ള പാത്രം. അയസ് കുശ, കുശ എന്ന് പറയുന്ന ആണിയാണ്. അയസ് കുശ ആണി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുള്ള അണി ഉണ്ടാക്കും, തടി കൊണ്ട് ചെറിയ അണി ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ തീപ്പട്ടിക്കോല് ഉണ്ടല്ലോ, അതുപോലെയുള്ള സാധനങ്ങൾ. അത് ലോകത്തിൽ ഉപയോഗിക്കാറുണ്ട്. ചെറിയ അയസ്കുശ യാഗത്തിൽ എണ്ണാൻ വേണ്ടിയിട്ട്, മന്ത്രങ്ങൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിന് അങ്ങനെ ഒരർത്ഥം കേട്ടിട്ടുണ്ട്. കുശയുണ്ടല്ലോ, സാധാരണ കുശ, അയസ് പോലുള്ള ദൃഢമായതൊന്നും, അങ്ങനെ ഒരർത്ഥമുണ്ടെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അയസ് എന്ന് പറഞ്ഞ ഇരുമ്പ്, ഇരുമ്പ് പോലെ ദൃഢമായത് അങ്ങനെ, അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ളത്. പക്ഷേ അയസ്കുശ സാധാരണ ഉപയോഗിക്കുന്നത് യാഗത്തിൽ ഉപയോഗിക്കുമ്പോൾ തടി കൊണ്ട് പലാശം കൊണ്ടുണ്ടാക്കുന്ന കുശ എന്ന് പറയുന്നു. ചിലയിടത്ത് ഇതിനൊക്കെ പലരും പല വ്യാഖ്യാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, പ്രയോഗിച്ചിരിക്കുന്നതനുസരിച്ച്. ബഹിമിയിൽ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഉദ്ഗാതാവ് മന്ത്രങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന പലാശം കൊണ്ടുള്ള ചെറിയ തീപ്പട്ടിക്കോലുകൾ പോലുള്ള സാധനങ്ങൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അയസ്കർണി, അതും പറയാം ഇരുമ്പ് പോലെ ഉറപ്പുള്ള ചെവി. സാറ് കുട്ടിയുടെ ചെവി പിടിച്ചിട്ട് വരാണ്, അയസ്കർണ, അവന്റെ ചെവി പിടിച്ചിട്ട് നല്ല ഉറപ്പ്. അല്ലെ, ഇനി അയസ്കർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് കൊണ്ട് ചെവി പോലെ നീണ്ട പാത്രം, അവനും പറയാം. അങ്ങനെ പോലെ ഇത് പലയിടത്തും പല ഇതുപോലെ വേറെ ശബ്ദമാണ്. സസ്യ പർണമയി ജുഹുർ, പർണമയിയായ ജുഹു. പർണമെന്ന് പറഞ്ഞാൽ ഇലയെന്ന് അർത്ഥമുണ്ട്. പക്ഷെ അതും പലാശത്തിന്റെ തടി കൊണ്ടുണ്ടാക്കിയ ജുഹു, അങ്ങനെ മീമാംസ ഭാഷത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ പർണമെന്ന് പറഞ്ഞാൽ ഇലയെന്നും പറയുന്നുണ്ട്. ജുഹു ഇല കൊണ്ടും ഉണ്ടാക്കാനുണ്ടോ, അങ്ങനെയൊക്കെ അർത്ഥം പറയുന്നുണ്ട്. പക്ഷെ ശരിക്കുള്ള അർത്ഥം പലാശം കൊണ്ടുണ്ടാക്കിയ ജുഹുവാണ്, നെയ്യ് കോരി കഴിക്കാൻ ഉപയോഗിക്കുന്ന നീണ്ട തവി. അപ്പൊ ഇതുപോലെയൊക്കെ പല അർത്ഥ വ്യത്യാസങ്ങൾ എവിടെയൊക്കെ പ്രയോഗിച്ചിരിക്കുന്നതനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണം. അതെല്ലാം മനസ്സിലാക്കാൻ ഇന്ന് നമ്മൾ പ്രാപ്തരല്ല. കാരണം ആ പ്രയോഗങ്ങളും ഗ്രന്ഥങ്ങളും പലതുമൊക്കെ നഷ്ടമാണ്. ഉണ്ടെങ്കിൽ തന്നെ നമുക്കെല്ലാം വായിക്കാൻ സമയമില്ല. അത് തന്നെ, അതിനും പറയാം ഇരുമ്പ് കൊണ്ടുള്ള. മലയാളത്തിൽ അതിന് കൊക്ക് എന്നാണ് പറയാ, അല്ലെ? മലയാളത്തിൽ അതിന് കൊക്ക് എന്നാണ് പറയാം. എന്റെ ആകൃതി കണ്ടാല് ചെവി, ചെവി എന്ന് വെച്ചാൽ പശുക്കളുടെയും മറ്റും ചെവി പോലെ, നമ്മുടെ ചെവി പോലെ അല്ല. നമ്മുടെ ചെവി പപ്പടം പോലെ ആയിരിക്കും, മറ്റങ്ങനെയല്ല, നീണ്ടിരിക്കുന്നു. അത് ശിവലിംഗത്തിലൊക്കെ അഭിഷേകം ചെയ്യാൻ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ നീണ്ടു വന്നിട്ട് ഇങ്ങനെ ഉപയോഗിക്കും. അതിനെന്തോ ഒരു പേര് പറയും, കർണം എന്ന് ചേർത്ത് തന്നെ പറയും. പിന്നെ കുട്ടികളെ കഷായം കുടിപ്പിക്കാൻ വേണ്ടി ഗോകർണം, അത് തന്നെ ഗോകർണം എന്ന് പറയും. അത് തന്നെ അതിന്റെയും പേര് അത് തന്നെ ഗോകർണം എന്ന് പറയുന്നത് തന്നെ അർത്ഥം എന്താണ്, പശുവിന്റെ ചെവി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഗോകർണം എന്ന് പറയുന്നത്. കൈപ്പുള്ള മരുന്നൊക്കെ അപ്പൊ ഇത് സിദ്ധാന്തത്തിന് മുമ്പ് വന്നതാണ്. അതുകൊണ്ടാണ് അവിടെ കൊടുക്കാത്തത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. കർമ്മണ്യണ്ണം എന്ന് പറയുന്നത് മൂന്നാം അദ്ധ്യായത്തിൽ രണ്ടാം ഭാഗത്തിൽ ഒന്നാണ്. പിന്നെ വരുന്ന മൂന്ന്, പിന്നെ വരുന്ന പതിനാറാമത്തെ സൂത്രം. ഇതിനിടയ്ക്ക് വരുന്ന ഒരുപാട് സൂത്രങ്ങൾ വിട്ടിരിക്കുകയാണ്, എല്ലാ സിദ്ധാന്തമൂതി വരുന്നതാണ്. അതിൽ സാധാരണ ഉപയോഗിക്കുന്ന പല പദങ്ങളും ഉണ്ട്, പക്ഷെ ലോകസിദ്ധാന്തം അത് കൊടുത്തിട്ടില്ല. ലോകസിദ്ധാന്തമൂതി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയായിരിക്കും. പതിനാറ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇരുപതാണ്, നാല് സൂത്രം വിട്ടത്. പിന്നെ വരുന്നത് ഇരുപത്തിയെട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വാർത്തകങ്ങളും സൂത്രങ്ങളും ഒക്കെ വരുന്നുണ്ട്, ധാരാളം പ്രയോഗത്തിലുള്ളതുമാണ്. അപ്പോൾ അതൊക്കെ വിട്ടിരിക്കുന്ന ഒരു പക്ഷെ കുറച്ച് മതിയെന്നുള്ളതായിരിക്കും. ഏജയെ കശിത് അത്ര വലിയ വിശേഷതകളൊന്നുമില്ല എന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ള സൂത്രങ്ങൾ ആണ് ചേർത്തിരിക്കുന്നത്. ആദ്യ ലോകസിദ്ധാന്തം തീരുന്നതാണ് നല്ലത്. കാരണം ഇപ്പൊ മൊത്തത്തിലൊരു പരിചയം വരും. ഇനി വരുന്നത് തദ്ധിതവും സ്ത്രീപ്രത്യവുമാണ്, ബാക്കിയെല്ലാം കഴിഞ്ഞു. തദ്ധിതത്തിന് വളരെ കുറച്ച് രീതി വരുന്നുള്ളൂ, എന്നാൽ തന്നെ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ സിദ്ധാന്തമൂതിയുടെ ഒരു സാമാന്യ പരിചയം മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, എല്ലാ പ്രക്രിയകളും ഒന്ന് അറിഞ്ഞിരിക്കുക. സർവ്വസാധാരണ ഉപയോഗിക്കുന്ന പല ശബ്ദങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സിദ്ധാന്തമൂതി തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത് സിദ്ധാന്തം, ഇടയ്ക്ക് പലതും വരുന്നുണ്ടെങ്കിലും ഏജർ കമ്പനി എന്ന് പറയുന്ന ഭാഗം, അതിൽ നിന്ന് ഖസ് വരുന്നു. അവിടെയും ഉപപദേ അതുകൊണ്ട് കർമ്മണ്യ ഉപപദേ, അതുകൊണ്ട് അവിടെയും ന്യന്താദേജേ ഖസ് സ്യാത്. ഇവിടെ ഏജി എന്ന് പറയുന്ന നിക്ഷിതബോധ നിർദ്ദേശം അല്ല, മറിച്ച് ണിച്ചു വന്നാണ് ഹേതുമതി ചപ്രകാരം. അതുകൊണ്ടിവിടെ ഏജിയിൽ നിന്ന് കശു ഒരു ബോധം ഇരിക്കുമ്പോൾ, കശു വന്നു കഴിഞ്ഞാൽ ശകാരിത്താവുന്നു ഏത് സൂത്രം എന്ന് പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്. ഫലന്ത്യം ഖകാരത്തിന് സഞ്ജ വരുന്ന ശേഷിക്കുന്നത്. അപ്പൊ ഇവിടെ ഉദാഹരണം എന്താണ്? ജനം ഏജയതീതി ജനമേജയ, ജനങ്ങളെ വിറപ്പിക്കുന്നു. ജനമേജയൻ ആരാണ്? കക്ഷി പരീക്ഷത്തിന്റെ പുത്രൻ, പരീക്ഷത്തിന്റെ പുത്രനാണ്. ആള് വളരെ വീരശൂര പരാക്രമിയായിരുന്നു, അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. അപ്പൊ ഇവിടെയും എന്തുവരുന്നു? കർമ്മണ്യപതേ ജന അനുഭവിക്കണമെങ്ങനെ ജനത്തിലെന്തിരിക്കുന്നു? അവിടെ എന്ത് വരുന്നു? നേരനടി, ഇകാരം പോയി. എന്തായി? ജന നമ്മൾ ചിന്തിക്കും ജനയേച്ച ജനമേ എന്നല്ലേ വരുന്നു, ജനമേജയ ഈ മക്കാരം ഇടുന്നു. ഇതുപോലെ കുറെ ആഗമങ്ങളുണ്ട് വിശേഷം കൃതന്ധത്തിന്. അത് വിഷമിപ്പിക്കുന്നതാണ്. കൃത്യമായ അതിൻ്റെ സൂത്രം അറിഞ്ഞില്ലെങ്കിൽ സമാധാനം പറയാൻ പ്രയാസമാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരുന്നു, മും ആഗമം വരുന്നു. മും ഏജ ജനം ഏജ എന്നിരിക്കുമ്പം ജനശബ്ദത്തിന് എന്ത് വരുന്നു, മുമ്മു വരുന്നു. മിതജോ അന്ത്യാത്പരഹ ജനം ഏജി. അവിടെ നേരടി വന്ന് നീ ലോപിച്ചാ പിന്നെ ഏജായ അങ്ങനെ വരും. അത് വരണ്ടേ, നേരണ്ടി ഒന്ന് നിങ്ങൾ ലോപിപ്പിച്ചു. പക്ഷെ നേരണ്ടി വരത്തില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ടാ അയ്യ ആദേശം വരുന്ന, എന്തുകൊണ്ട് നേരണ്ടി എന്തുകൊണ്ട് വരുന്നില്ല? ഖസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ പറയാൻ പറ്റും. ഖസ്സില സകാര ശിത്താണ്. അപ്പൊ എന്തുവരും, സർവദാദസിന് വരും. തിങ് സിറ്റ് നേരടി വേണമെങ്കിൽ എന്ത് വേണം, ആർദാദസ്. നമുക്ക് എന്തുമാത്രം പാണിനി ബുദ്ധി പ്രയോഗിച്ചിരിക്കുന്നു. എന്റെ ഇടയ്ക്ക് ഒന്നിനെ കൊണ്ടുവന്നിട്ട് സിത്താക്കി. അതാണ് അവിടെ പറഞ്ഞത് തിങ് സിറ്റ് സർവദാദസം. ആർദാദവും ശേഷത പ്രകാരം ആർദാദവും വരേണ്ടാണ് അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ശിഫ്റ്റാക്കി. അതുകൊണ്ട് പല അത് മാത്രം തീർന്നില്ല. ഏജിൽ നിന്ന് പരത്തിൽ ശിത്തിരുന്ന എന്തുവരും, പോട്ടെ പിന്നെ അതും മനസ്സിലാക്കാം. അതിലും കടുത്ത ഒരു സംഭവം വരും. എന്താണ്, കടുത്ത് ചിന്തിക്കായിരുന്ന ആയിക്കോട്ടെ. അതിനും സിമ്പിൾ, അതിനും വളരെ സിമ്പിളായുള്ളത്. നിങ്ങളെ എത്രയോ തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇതാണ്. പ്രത്യുത്പന്നമതിത്വം എന്ന് പറയത്തില്ലേ, അറിയാം പക്ഷെ സമയത്ത് ഓർമ്മയൊന്നുമില്ലെങ്കില്ലേ. അതിലും സിമ്പിളായ കാര്യം ഇതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് അതറിയുമ്പോഴത്തെ ഇവിടെ ആരുമില്ല. ഈ ക്ലാസ്സിലിരുന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ നേരത്തെ പ്രക്രിയ ഒന്ന് നോക്കിയതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നു. ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരത്തില്ലായിരുന്നു. നോക്കാതിരുന്നെങ്കിൽ അത്ര സിമ്പിളായ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇതോ ഇത്രയേ ഉള്ളൂ, ഇതത്രയും ഞങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മതിയായിരുന്നു. കർത്തരി ശബ്ദ വരത്തില്ലേ. തിങ്സ് സർവദാദസഞ്ജ വന്നാൽ എന്തുവരും, കർത്തൃത്തെ സർവധാതികയെ വരും. ഇവിടെ ഖശേദർത്ഥത്തിൽ വന്നു കർത്തരി കൃത്. കർത്തൃത്വത്തിലൊരു സർവധാതും വന്നു കഴിഞ്ഞാൽ ശപ്പ് വരും. അതുകൊണ്ടാണ് തിങ് എന്തൊക്കെയാണ് അവിടെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് നോക്കുന്നു. പാണി മൂപ്പർക്ക് ഇത്രയൊക്കെ ചിന്തിക്കുക എവിടുന്ന് ആ സമയം കിട്ടിയെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞില്ലേ ഖസ് പാത്തി വഴി വന്നു കഴിഞ്ഞാൽ എന്തുവരും, സർവധാതു അഭിങ്ങത്വത്വം. ഇങ്ങത്വത്വമായി കഴിഞ്ഞാൽ പൂർവ്വത്തില് ഗുണം വരൂ, ഏജിക്ക് ഗുണം വരൂ, ഇല്ല ഇവിടെ ഗുണം വരണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇടയ്ക്ക് ശപ്പ് കൊണ്ടുവന്നു, പിത്തായി, ഗുണം വന്നു. നമ്മൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പടിക്ക് എത്ര പക്ഷി എന്ന് കണക്കെടുക്കാൻ പറ്റില്ല. പണനീകരി എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ എന്തോരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ അവിടെ വെച്ചിട്ട് എന്താ കാര്യം? ഇടയ്ക്ക് പിത്താകണം, ഗുണം വരണം. പിന്നെ അത് മാത്രമോ? എന്തെല്ലാം കാര്യങ്ങൾ താഴോട്ടെ താഴോട്ട് പിന്നെ വരുമ്പം എന്തൊക്കെയാണ് വരുന്നത്? ഇതെല്ലാം മനസ്സിക്കണ്ടേ? അതിനെങ്ങനെ സാധിക്കും? എല്ലാം ഇത് ഇനി ആസൂത്രം അവിടെ കൊണ്ടുവരുമ്പം പൂർവം പരം ത്രിപാദി സപാദ സത്താധ്യായി അനുവൃത്തി എന്തെല്ലാം കാര്യങ്ങളും മനസ്സിലിരിക്കുന്നു. നമ്മുടെ പാണിനിയുടെ മെമ്മറി എന്ന് പറയുന്നത് എം ബി അല്ല, ജി ബി അല്ല, ടി ബി അല്ല, അതിൻ്റെ അപ്പുറമുള്ള എന്തൊരു സാധനമാണ്. അതേ അല്ലെങ്കിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും? ഇത്രയും വലിയൊരു സംഭവമാണ്. പിന്നെ അതെങ്ങനെ സാധിക്കുന്നു വെച്ചാൽ അഭ്യാസം. അഭ്യാസം കൊണ്ട് മാത്രം സാധിക്കില്ല. നമ്മളൊരു ജീനിയസിനെ പറ്റും. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് നമുക്ക് പരിചയമുണ്ടായിട്ട് കൂടി ചിന്തിച്ചെടുക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പരത്തിൽ കശുവന്നു, അതിൽ ഖകാരയുക്താക്കി, സകാരയുക്താക്കി. ഇനി ഖകാരയുക്താക്കി വേറെ പ്രയോജനമുണ്ട്. ആ പൂർവ്വത്തിൽ ഹ്രസ്വം വിധിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ വേറെയുണ്ട്. ഖിത്യനവ്യസ്യ അടുത്ത പേരിലൊരു സൂത്രമുണ്ട്. ഖിതന്റെ വരെ പൂർവസ്യ ഹ്രസ്വസ്യ പൂർവത്തിന് ഹ്രസ്വം വിരിക്കുന്നു. എന്തൊക്കെയാണ് കാര്യം? അപ്പൊ ഇത്രയും എന്താണ് പ്രജ്ഞാവാനായ ഒരാളുടെ ഒരു ശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പറയുന്ന അധ്യയന പരാജയത്തെ എന്ന് പറയുന്ന അവിടെയാണ്. നമ്മളെ പോലെയുള്ള മന്ദബുദ്ധികളൊക്കെ അവിടെ എന്ത് ചെയ്യാണ്? അങ്ങനെ അതുവരെ ഇത്രയും ഇതുള്ളവർക്ക് മിസ്റ്റേക്ക് പറ്റുന്നു. ഇത്രയും ഒരു ജീനിയസ്ക്ക് മിസ്റ്റേക്ക് പറ്റി പറയുന്നത് ശരിയാകും? അപ്പൊ ഏത് വലിയ ശാസ്ത്രത്തിനും എറർ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലേ ഭൗതികശാസ്ത്രം എത്രയോ വലുതായി, എററില്ലാത്തൊരു ശാസ്ത്രമുണ്ട്. എല്ലായിടത്തും വരും. നമ്മളതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഇത്രയും വലിയ കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ വളരെ മൈന്യൂട്ട് ആയ കാര്യം, നിസ്സാരമായ കാര്യം. അതൊക്കെ പാണിനി അതൊക്കെ അവഗണിച്ചോ, അതൊക്കെ ചെറിയ കാര്യങ്ങൾ. പിള്ളേരെ പലതൊക്കെ നോക്കിയിട്ടേ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ. അങ്ങനൊരു കാര്യമുണ്ട്. വലിയ സയന്റിസ്റ്റുകളൊക്കെ കുറിച്ചൊക്കെ ചില കോമഡി പറയുന്നുണ്ട്. ഒരു വലിയ ശാസ്ത്രങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ചെറിയ കാര്യങ്ങളിൽ അവർ മണ്ടന്മാരായിരിക്കും. എന്തേ അതുപോലെ വലിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ പാടി ചിന്തിച്ചാൽ നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു? ഏജിൽ നിന്ന് പരത്തിൽ ഹസ് വന്നു, ചിത്തായി, തിങ്സിൽ സളവാകുന്നു, ചപ്പ് വന്നു, പിത്തായി, ഏജി അതോണേ പരിരൂപം വന്നു, ഏജി ആ സർവധാതു ഗുണം വന്ന് അയാദേശം വന്ന് ഏജയ അവിടെ ശരിയായി. എന്തിരിക്കുന്നു മും വരണം, അതാണ് അരുർ ദ്വിഷത് അജന്തസിമും. അരുഷോ ദ്വിഷതോ അജന്തസിജ മും ആഗമ സ്യാത് ഖിദന്തേ ഉത്തരപതി. അരുഷോ ദ്വിഷതോ അജന്തസ്യ ച മും ആഗമ സ്യാത് ഖിദന്തേ ഉത്തരപതി. നത്വവ്യസ്യ നത്വവ്യസ്യ ഇവിടെ അമേസ്യ എന്ന് പറയുന്ന പറയുന്നുണ്ട്. ചിത്വാത് ശബാദി, ചിത്വാത് ശബാദി ഇത് പറയുന്നത് ഏജ ഖച്ചനെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഈ സൂത്രമാണ് ഏജയ ഖസ് എന്ന് പറയുന്നിടത്ത് ഖസ് ചിത്താക്കിയുകൊണ്ട് ശബാദി വന്നു, ശബാദി എന്ന് പറയുന്നത് ശപ്പ് വന്നു, ഗുണം വന്നു, അയോദേശം വന്നു, ഈ കാര്യങ്ങളെല്ലാം വരുന്നു. അപ്പൊ ഇതിലെന്താ പറയുന്നത്? അരുഷോ അരുസ് സകാരം എന്ന ശബ്ദം മർമ്മം എന്നർത്ഥം. ദ്വിഷത് ദ്വേഷിക്കുന്നവൻ, അജന്തം ഏതിനെ എടുക്കുക? അജന്തമായിട്ട് അല്ല. എന്ത് വരുന്നു? മും വരുന്നു. ഖിദന്തെ ഉത്തരപദം, ഇവിടെ ഉത്തരപദം ഏതാണ്? ഖഷ് ഉത്തരപദം. ജയ എന്ന് വന്നില്ലേ അനുഭവി ഗുരു? അങ്ങനെ ജയ ഉത്തരപഥ ഏ ജയ ഉത്തരപഥ ശബ്ദസ്തു നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് സമാസസ്യ ബാക്കി? ആ ഉത്തരപദശബ്ദസ്തു സമാസസ്യ ചരമാവയവേ രൂഢ. എവിടെയാ വന്നത്? സമാസത്തിന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉത്തരപദം പരമിരിക്കെ വെജയിരിക്കെ പൂർവത്തിന് മുമ്പന്നു ജയ സമാസ പ്രാദിവിസഞ്ജ സ്വപ്പന്തായാലും രൂപയ്ക്കും ഏകദേശവൃതം അനന്യവത് പ്രാദിവിസഞ്ജ സദ്വൃത്തത്തെ ജനമേജയ അദന്തം പുല്ലിംഗം. ഇവിടെ അരുഷിനും ദുഷത്തിന്റെ ഒന്നും ഉദാഹരണം കൊടുത്തില്ല. കാരണം അതിന് വേറെ സൂത്രങ്ങൾ വരണം, അതുകൊണ്ടാണ് ഉദാഹരണം കൊടുക്കാത്തത്. മറ്റു സൂത്രങ്ങൾ അതുകൂടെ വരുന്നതല്ല, അതുകൊണ്ട് അത് വിട്ടിരിക്കുകയാണ്. ആ സൂത്രങ്ങൾ വരുമ്പോൾ അത് നോക്കാം. അല്ല, നിങ്ങൾക്ക് അത്രയും വലിയ ജിജ്ഞാസയുണ്ടെങ്കിൽ ഭൈമിയിലെ സൂത്രവും ഉദാഹരണങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടോ നോക്കി മനസ്സിലാക്കുക. ഖിദന്തേ ഉത്തരപദേ, ഖിദന്തേ പറയുന്നാലും ഖിദന്തം എന്തായാലും ഉത്തരപദമാണല്ലോ. പക്ഷെ ഇവിടെ അലുഗുത്തരപദേ എന്ന് പറയുന്ന ഒരു സൂത്രത്തിൽ നിന്ന് ഉത്തരപദം അനുവർത്തിക്കുന്നുണ്ട്. ഇനി മുമ്പുണ്ട് പൂർവത്തിലെ സുപ്പിന് അലുക്ക് വിധിക്കുന്നതാണ് ഉത്തരപദം വരവേയും അലുഗുത്തരപദേ. അതിൽ തന്നെ പല സൂത്രങ്ങളും വരുന്നുണ്ട്. തത്പുരുഷ കൃതി ബഹളം എല്ലാം വരും. അപ്പൊ ആ കർമ്മത്തിൽ വന്നുകൊണ്ട് എന്തായാലും ഇവിടെ ഉത്തരപദം വരണം. ശുദ്ധാന്തോതി അത് കൊടുത്തിട്ടില്ല, പക്ഷെ അതുകൊണ്ടെന്ന് മനസ്സിലാക്കണം. നോക്കുന്നു. മുമ്പോട്ട് പോവാം. എന്റെ ഇടയ്ക്ക് പല നല്ല സൂത്രങ്ങളും നല്ല ശബ്ദങ്ങളും എല്ലാം നമ്മൾ വിട്ടിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയാ? ഇതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി. ആരും നിരാശപ്പെടരുത്. ഒന്ന് തീർന്നു കിട്ടുമ്പോ ഒരു സന്തോഷമുണ്ടല്ലോ, അതിൽ ആ നിരാശയെല്ലാം അസ്തമിച്ചോളും. എന്ന് പറഞ്ഞത് റിവിഷൻ വരുമ്പോൾ ഇതെല്ലാം എടുക്കാണ്. കേട്ടില്ല. വിട്ടുപോയത് റിവിഷൻ വരുമ്പോൾ എടുക്കാന്ന്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കൃതന്ധം മാത്രമായിട്ട് എടുക്കുക. അപ്പോ കൃതന്ധം മുഖ്യമാണ്. അധികം സംസ്കൃതങ്ങളും കൃതന്ധങ്ങളാണല്ലേ. സംസ്കൃത അധികവും കൃതന്ധങ്ങളാണോ എന്ന് പറയാൻ പറ്റില്ല. കൃതന്ധത്തിൽ നിന്നല്ലേ തദ്ധിതം ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കൃതന്ധം ധാരാളം പ്രയോഗത്തിലുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾക്കെല്ലാം വ്യുത്പത്തി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു അർത്ഥം വ്യക്തത വരും സംസ്കൃതം പഠിക്കുന്നവർക്ക്. അല്ല, പഠിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് പിൽക്കാലത്ത് റഫറൻസിന് പകർത്തും എന്നേ പറയാൻ പറ്റും. ഒന്നിടത്ത് വായിച്ചാൽ റെഫർ ചെയ്യാൻ പറ്റും. അല്ലാതെ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല. ഇനി കുറച്ച് മുമ്പോട്ട് പോകണം. ഒരു 10 സൂത്രം കഴിയുമ്പോൾ, ഇത് 28 ആണെങ്കിൽ അടുത്ത 38 ആകുന്നു. 2 പേജ് കഴിയുമ്പോൾ പ്രിയവശേ വദ ഖച്ച്. പ്രിയം വദതീതി പ്രിയം വദ വശം വദതീതി വശം വദ. മലയാളത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. പ്രിയം വദ എന്ന് പറയുന്ന പേരായിട്ട് ഉപയോഗിക്കും. വശം വദൻ എന്ന് പറയുന്നത് സാധാരണ മലയാള ശബ്ദം. അർത്ഥം അത് തന്നെ. പ്രിയത്തെ പറയുന്നവൻ വശം വദൻ അധീനൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും കർമ്മണ്യബോധ എന്ന് പറയുന്ന വരുന്നു. പ്രിയശബ്ദവും വശശബ്ദവും ഉപതമായിരിക്കെ വധ. ഏത് വിഭക്തിയാണ്? വധ. സംശയിക്കാനേ പാടില്ല. പഞ്ചമി. ഖച്ച് പ്രത്യേക പരസ്ച. ഖച്ച് വരുന്നു. ഖച്ച് വന്നാൽ മുമ്പ് വന്ന സംഭവങ്ങളെല്ലാം സംഭവിക്കും. എന്താണ് എന്താണ് അത്? ഖച്ചിനാണ്. ഇവിടെ ഖച്ചാണ്. നിങ്ങളങ്ങനെ പറയുമെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രണ്ടാ സാധനം ഇവിടെ ഖച്ച്. ചകാരം പോയി ഖകാരം പോയി ശേഷിക്കുന്ന എന്താണോ ആ വരുന്നു. ഖകാരം നിമിത്തമായിട്ടുള്ള ഹിത്യനവേദ്യ ഖജി ഹർസ്വ ഇതൊക്കെ വരും. ശിത്തില്ല ഇവിടെ. പക്ഷേ അരുദിഷ അജന്ത സിംഹം അതെന്താ പറയുന്നത്? അരുഷോ ദിഷത്തോ അജന്തസിജ മും ആഗമസ്യാത് ഖിതന്തേ പരേ നത്വ അവ്യേസ്യ. ഖിതന്തം ഇവിടെ പരവേരിക്കുന്നുണ്ട്. അതുകൊണ്ട് മും വരാം. പല വിവരം അങ്ങനെ വരും. പ്രിയ ങസ് ബദ ഖച്ച് എന്നിപ്പം ബദ്ധയായി ഉത്തരപദമായ വധ വരവേരിക്കുന്നു. പ്രിയ എന്ന് പറയുന്നത് എന്താണോ അജന്തമാണ്, മും വരുന്നു അഭയമല്ല. മും എന്നപ്പോ എന്തായി പ്രിയം ബദ്ധ മും വന്നു. അനുസ്വാരം വന്ന് എങ്ങനെ തർക്കം വന്നു, ഏതാ ശരി? മൂന്നുസ്വാര എന്ന് പറയുന്നു, നഷ്ടാബന്ധി ജലി എന്നും പറയും. ഇതൊക്കെ ഏതാ വരുന്ന? നിങ്ങളൊന്ന് തീർത്ത് പറയും. മൂന്നുസ്വാരം എന്ന് പറഞ്ഞാൽ പരസ്വർണം വരുമോ? അങ്ങനെ പഴയൊരു കാര്യം ചോദിച്ചെന്നേ ഉള്ളൂ. മൂന്നുസ്വരം വരുമെന്ന് പറഞ്ഞ് സംബന്ധിച്ച് പരസവർണം വരുമെന്നാ ചോദിക്കുന്നു. പഴയ കഥ ഒന്ന് പുതുക്കുകയാണ്, പറഞ്ഞു കഴിഞ്ഞ കഥയാണ്. പരസവർണം വരൂ, എന്തെങ്കിലും ഒന്ന് തീർത്ത് പറയണം. വരൂ, ഉറപ്പുണ്ടോ? പിന്നെ എവിടത്തെ കാര്യം ഞാൻ ചോദിച്ചത്? ഇവിടത്തെ കാര്യം എന്തെങ്കിലും പറയാറുണ്ടോ? പരസവർണം വരൂ, മോനസ്വരം വന്നു സംബന്ധിച്ച് പരസവർണം വരൂ. വരും ഏതാ സൂത്രം? വാ പദാന്തസ്യ പദാന്തമായോണ്ട് പരസവർണം. ഇനി പരസവർണം വന്നാ എന്തുവരും? അനുനാസികമായ വാ വരും. ആ അത് തന്നെ. എന്തുകൊണ്ട് അതുപോലെ? അത് തന്നെ പറയാൻ വരുന്ന അനുനാസിക അനനുനാസിക ഭേദേന ഓർത്തിരുന്നാണ് തേന തേന അനനുനാസികോയോസ്വപ്ന. അപ്പൊ പൂർവത്തില് ഇരിക്കുന്ന എന്താണ്? അതെങ്ങനെ അനുനാസികമാണോ അനുസ്വാരമാണോ? അനുസ്വാരമാണോ അനുനാസികമാണോ? അനുസ്വാരമാണ് ഇപ്പോൾ. അനുസ്വാരമാണ് ഉള്ളത്. മോ അനുസ്വാരം വെച്ച് എന്റെ ചോദ്യം ഇതാണ്. പൂർവത്തിലിരിക്കുന്ന രണ്ടുമാണ്, അനുനാസികമാണ് അനുസ്വാരമാണ്. അപ്പൊ രണ്ടു തരത്തില് എന്തുകൊണ്ട് അനുനാസികമായി? നാസിക അനുസ്വാരസ്യ നാസികയാണ് സ്ഥാനം. പഴയ കാര്യങ്ങളൊന്നും മറക്കരുത്. നാസിക അനുസ്വാരസ്യ അനുനാസികമാണ്. അപ്പൊ എന്തൊരു വാപദാന്തസ്യ പ്രകാരം അനുനാസികം തന്നെ പറഞ്ഞപ്പോ വായിൽ അനുനാസികം വന്നിട്ട് അനുനാസികമായ ഒരു രൂപം കൂടി വരാൻ, പക്ഷെ ഇവിടെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ഒന്നുകൂടെ ഉണ്ടെന്ന് ഇങ്ങനെ ഉള്ളിടത്തൊക്കെ മനസ്സിലായിക്കോളും. പക്ഷെ ആ ഭാഗ്യം യാ വാല മൂന്നെണ്ണം വരെ ഇരിക്കുമ്പോഴേ നടക്കും, അല്ലാത്തടത്തില്ല. അതാണ് നിങ്ങളുടെ പുസ്തകത്തിലെ ഒരു സിദ്ധാന്തം തോന്നി. ഹരിം വന്ദേ എന്നാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. എവിടെ വാ പദാന്തസ്യ? അവിടെ ഒരു രൂപ കൂടെ ഉണ്ടെന്ന് മനസ്സിലായിക്കോളും. ഒരു രൂപയെ കൊടുക്കാറുള്ളൂ പുസ്തകത്തിൽ. രണ്ടാമത്തെ ഏത് രൂപമാണ്? ഹരി വന്ദേ. അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ പഠിക്കുന്ന സമയത്ത്. പറഞ്ഞോ? പറഞ്ഞില്ലെങ്കി ഇപ്പൊ പറഞ്ഞു. അന്ന് പറഞ്ഞതായിട്ട് അംഗീകരിച്ചോളൂ. അപ്പൊ ഇവിടെ അതുപോലെ വരും. ഹരിം അല്ല പ്രിയം ബദ്ധ. പ്രിയം പറയുന്നവൻ അപ്പൊ അവിടെ അനുനാസികം ചിഹ്നം ഇടാൻ സ്ഥലം ഉണ്ടാവില്ല, അതൊരു ബുദ്ധിമുട്ടുണ്ട്. എഴുതുമ്പോ എഴുതുമ്പോ എവിടെ ഈ ചിഹ്നം ഇടണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എവിടെ? അനുനാസികത്തിന്റെ ചിഹ്നം വാ എവിടെ ഇടും എന്നുള്ളത്. അനുനാസികത്തിന്റെ ചിഹ്നം പോരാ, അനുനാസികമായ വകാരം വേണം. അപ്പൊ അത് ചിഹ്നമാണല്ലോ. ആ വകാരം വേണം, ചിഹ്നമല്ല വകാരം, ലിപി അക്ഷരം. അത് എഴുതിയിട്ട് അതിന്റെ മേളില് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചന്ദ്രകലയും കുത്തുകൊടണം. അപ്പൊ അതിന് ശേഷമല്ലേ ഉച്ചരിക്കേണ്ടത്? അത് വായിക്ക് ശേഷമല്ലേ ഉച്ചരിക്കേണ്ടത്? ഒരു വാവ് ഇവിടെ ഉച്ചരിക്കണം. ഇവിടെ രണ്ട് വാവ് ഉണ്ട്, അനുനാസിക വാ, അതിന് ശേഷം ആദ്യത്തെ വായ മൂക്കി കൂടെ വെച്ചിരിക്കുന്നു. അങ്ങനെ അങ്ങനെ നിർബന്ധമാണെങ്കിൽ. പക്ഷെ അതിന്റെ ചന്ദ്രക്കലയും കുത്തും, അതിന് മുമ്പിലിടണ്ടേ? അപ്പോ മേളിലിടും ചന്ദ്രക്കല എങ്ങനെ മുമ്പിലിടുന്നു? സാധാരണ മേളിൽ തന്നെ അതിന് ശേഷമല്ലേ ഉച്ചരിക്കുക? ഇപ്പോ വെറും അനുസ്വാരത്തിന്റേതായ ബിന്ദു ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷമല്ലേ ഉച്ചരിക്കുക ബിന്ദു? അല്ല, ഇത് അനുസ്വാരമല്ല, അനുനാസികം. അനുസ്വാരമല്ല, പൂർവ്വത്തിൽ വരുന്ന എന്താണ്? അനുസ്വാരമല്ല, അനുനാസികമാണ്. അനുനാസികം. അപ്പൊ ഈ ചിഹ്നം ഇട്ട് കഴിയുമ്പോൾ ആ വർണ്ണത്തിന് ശേഷമല്ല അനുനാസികം. എങ്ങനെ വെച്ചിരിക്കുന്നു? മാ അനുനാസികം എങ്ങനെ വെച്ചിരിക്കുന്നു? അവിടെ തന്നെ വെച്ചിരിക്കുന്നു. ഞമ്മങ്ങണ്ണ അതുപോലെ വായു അങ്ങ് വെച്ചിരിക്കുന്നു. ശകലം വായു നടച്ചു പിടിച്ചാൽ മതി. ഭാര്യയും വന്ദേ അങ്ങനെ ഉച്ചരിക്കണം, നിർബന്ധമുണ്ടെങ്കിൽ. അതങ്ങനെ ഉച്ചരിക്കാത്തതുകൊണ്ടാണല്ലോ ആ രൂപം കൊടുക്കാത്തത്. സാറിന് എന്താ കൊടുക്കാത്തത്? അതങ്ങനെ ഭേദത്തിലുണ്ട്. ഭേദത്തിൽ അത് വരുമ്പോഴാണ് ഗും എന്ന് ഉച്ചരിക്കുന്നത്. അങ്ങനെ വരുന്നു. ഗം അല്ലല്ലോ, ശരിക്കും ഗം അല്ലല്ലോ അല്ലേ? അല്ല, അങ്ങനെ ഒരു ഉച്ചാരണം, ഒരു ഉച്ചാരണം അങ്ങനെ വെച്ചിരിക്കുന്നു. പല ശബ്ദങ്ങളും അതുപോലെ വെച്ചിരിക്കുന്നു. അത് പ്രാദേശികമായി പലയിടത്തും പല രീതി വെച്ചിരിക്കുന്നു. വടക്കേന്ത്യക്കാർ ഒരു രീതി വെച്ചിരിക്കും, ഇവിടെ ഉള്ളവർ വേറെ രീതി വെച്ചിരിക്കും, മലയാളികൾ ഒരു രീതി വെച്ചിരിക്കും, ആന്ധ്രക്കാർ വേറെ രീതി വെച്ചിരിക്കും. വശം മതതീതി, വശം മതൻ അധീനൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത്. ഇനി പറയുന്ന മുമ്പോട്ട് പോകണം. ഇതിലാണെങ്കിൽ 66-ാമത്തെ പേജ്. അന്യേഭ്യോ വിദൃശ്യന്തേ, ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. പക്ഷെ ഒരുപാട് ഇടയ്ക്ക് വിട്ടുകളഞ്ഞു. അങ്ങനെ ഇതിൽ 66 സിദ്ധാന്തത്തിലെ അടുത്ത സൂത്രം അതല്ലേ? അന്യേഭ്യോ വിദൃശ്യന്തേ അല്ലേ? മുപ്പത്തിയെട്ട് കഴിഞ്ഞിട്ട് 75 ഒരൊറ്റ ഓട്ടം, ഇടയ്ക്കുള്ള മുഴുവൻ വിട്ടു. അതാണ് വിജുബോ ഛന്ദസിയിൽ നിന്ന് ഛന്ദസി അനുവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ അതിനെ തടഞ്ഞു. ഛന്ദസീതി നിവൃത്തം, നമ്മള് ഹലന്തം സുബന്ധത്തിൽ ഹലന്തം പഠിക്കുമ്പോൾ ഈ സൂത്രങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? മനന് കൊനിപ്പ് വനിപ്പ് വിച്ച് ഏതേ പ്രത്യയാ ധാതുഹോ സ്യുഹ്. മനന് കൊനിപ്പ് വനിപ്പ് വിച്ച് ഏതേ പ്രത്യയാ ധാതുഹോ സ്യുഹ്. ഇത്തരം പ്രത്യയങ്ങൾ ഒരുമിച്ച് വിധിച്ചിരിക്കുകയാണ്. മനൻ വരാം. മനൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ശേഷിക്കുന്നത്? നകാരമിത്തായി പോയി ഇക്കാര ഉച്ചാരണങ്ങൾക്ക് ശേഷിക്കുന്നത് മൻ. കൊനിപ്പ് വന്നു കഴിഞ്ഞാലോ പകാരയുത്തായി കകാരയുത്തായി. എങ്ങനെ? ഇകാര ഉച്ചാരണ അർത്ഥം എല്ലായിടത്തും ശേഷിക്കുന്നത് വനിപ്പ് വന്നു കഴിഞ്ഞാലോ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കിത്തുണ്ട്, അവരുടെ കിത്താക്കി ഇവിടെ അതില്ല. പിച്ച് വന്നു കഴിഞ്ഞാലോ ചകാരം പോയി ഇകാര ഉച്ചാരണാർത്ഥം. ബകാരം കേവലമായി വന്നാൽ എന്തോരം സൂത്രം വേരപ്രസ്യ ബകാരം പോകും. സർവാപഹാരി ലോപ എന്ന് പറയുന്നതിനാണ് ഇതിലൊന്ന് ശേഷിക്കുന്നത്. കിപ്പ് പോലെ വിച്ച് ഇതും ധാതുത്വം പോകുന്നില്ല. ധാതുക്കളുടെ പേര് ധാത്വധികാരമാണ്. വിച്ചും വെട്ടും വിരിക്കും ഇവിടെ വിച്ച്. അതാണ് കിബന്ധ വിചന്ത വിടന്ത ധാതുത്വം ജഹതി. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കിപ്പ് നേരത്തെ വന്നു കഴിഞ്ഞു, അതും വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. പക്ഷെ നമ്മൾക്കതിനുള്ള യോഗമില്ല. സിദ്ധാന്ത കുമതികാരൻ അങ്ങനെ ഒരു ഉപസർഗേ വിക്കി ഉപനിഷത്തല്ല ഇതിൽ നിന്ന് വരുന്നത്. പ്രധാനപ്പെട്ടാണ്. പക്ഷെ നമ്മളിപ്പോ അങ്ങോട്ട് പോയാ ശരിയാവില്ല. അപ്പോ ഏത് ധാതുവിൽ നിന്ന് ഈ പ്രത്യയങ്ങൾ വരാം? അതുകൊണ്ട് ചിലടത്ത് വ്യാഖ്യാനങ്ങളിലൊക്കെ പറയും സാർവധാതുക കിപ് സാർവധാതുക വിച്ച് ഇങ്ങനെയൊക്കെ പറയും. കാരണം ഇവിടെ ധാതു അധികാരത്തിൽ ധാതുഹോ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്നിടത്തുനിന്ന് വരാവുന്ന നിയമമൊന്നുമില്ല. അപ്പൊ ചില രൂപങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പിടിയും കിട്ടിയില്ലെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യണം? വിച്ച് കിപ് ഇതൊക്കെ ചേർത്ത് കാര്യം സാധിക്കും. എന്തുകൊണ്ട്? സർവധാതുഭ്യോ. അതാണ് ഇതിന്റെ ഒരു സൗകര്യം. ഇപ്പൊ ഇവിടെ ധാതു സുഷ്ടു ശൃണാദി എന്ന് വിഗ്രഹിക്കുന്നു. ശ്രുതഹിംസായമാണ്. സുശർമ്മ എന്നുള്ളതാണ് ഒരു പേര് കേട്ടാത്തതൊന്നും നമുക്ക്. സുശർമ്മ ശർമ്മ എന്തോ നല്ല പേരാണെന്ന് തോന്നുന്നു. പക്ഷെ അർത്ഥം എന്താണ്? നല്ലവണ്ണം ഹിംസിക്കുന്നതാണ്, കൊല്ലുന്നവനെന്നാണ് ശർമ്മ എന്ന് പറയുന്നത്. സുശർമ്മ ശർമാക്കളാരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സുശർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളെ കൊല്ലുന്നവനും നർത്ഥം കൊടുത്താൽ മതി. പാപങ്ങളെയെല്ലാം നല്ലവണ്ണം കൊല്ലുന്നവൻ എന്നർത്ഥം കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. സുശ്ര അതാണോ ശർമ്മൻ ശ്രമ എന്നൊരു ശബ്ദം വന്നിരിക്കുന്ന ശ്രീഹിംസായെന്നാണ്, ഹിംസിക്കുന്നവൻ. രണ്ടർത്ഥം കൊടുക്കാം. ഏതാണോ വേദത്തിൽ നല്ലോ യജ്ഞത്തിൽ നല്ലതെങ്കിൽ, അതെ യജ്ഞത്തിലെല്ലാത്തിനെയും കട്ട് ചെയ്ത് ചുട്ടു തിന്നുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥം എടുക്കാം. എങ്ങനെയാ ഈ ശർമ്മ എന്ന് പറയുന്ന പുരോഹിതനാണ് ഉപയോഗിക്കുന്നത്? ഹിംസിക്കുന്നുള്ള ഒരർത്ഥം വന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. യോഗത്തിൽ ഹിംസ ചെയ്യുന്നത് കൊണ്ട് അല്ല, അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നും വേണ്ട എങ്കിൽ പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവൻ നല്ലവൻ. വേദാധ്യയനവും നിത്യാനുഷ്ഠാനവും ഒക്കെ ചെയ്ത് സ്വന്തം പാപങ്ങളെ നശിപ്പിക്കുന്നു. നമ്മളെല്ലാം പോസിറ്റീവായി എടുക്കണമെന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ എടുത്താൽ മതി, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട. അപ്പൊ എന്ത് വരുന്നു? സുപൂർവത്തിൽ ശ്രീധാതുവിൽ നിന്ന് എന്ത് വന്നു? മനൻ വന്നു, മന്ന് ശേഷിച്ചു. അർദ്ധാതുവും ശേഷ സമയം അതിന്റെ മുമ്പിലത്തെ സൂത്രത്തില് സിദ്ധാന്തഭൂമിയില് ഛന്ദസീതി നിവൃത്തം എന്നും കൂടി ഉണ്ട് വൃത്തിയില്. അതാണ് ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, എന്താണ് ബിജുബേ ഛന്ദസി എന്ന് പറയുന്ന സൂത്രം മുമ്പുണ്ട്, അത് ഇവിടെ വരുന്നില്ല എന്നർത്ഥം. പക്ഷെ ഇതിന്റെ രൂപങ്ങൾ ഛന്ദസ്സിന് ഉപയോഗിക്കാം, ഇത് ഛന്ദസ്സിന് വേണ്ടിയല്ല, വേദത്തിനല്ല ഛന്ദസ്, വേദം വേദ വൈദിക പ്രക്രിയയല്ല. അപ്പൊ ഈ അഷ്ടാധ്യായിയിൽ രണ്ടും ഒരുമിച്ചാണോ വരുന്നത്? ചിലടത്ത് ഒരു ഭാഗത്ത് തന്നെ തുടർച്ചയായിട്ട് വരും, ചിലടത്ത് ഇടയ്ക്കിടയ്ക്ക് അലങ്ങും വരും. അനുവൃത്തി അനുസരിച്ചാണ് അത് ചേർത്തിരിക്കുന്നത്. ഛന്ദസ്സിൽ വിരിക്കുന്ന സൂത്രങ്ങളുടെ അനുവൃത്തി ലൗകികമായ സ്ഥലത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉദാഹരണം, ഈ പ്രത്യയങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. ആദോ മനൻ കൊനു മനുപശ്ച അധികാരമാണ്, വേദത്തിനും ആവശ്യമുണ്ട്, ലോകത്തിനും ആവശ്യമുണ്ട്. അപ്പൊ ഇടകട പശുരകൾ നിന്ന് എന്തു വരുന്നു? മനൻ വന്നു, ആർദ്ധാതു വിശേഷ സർവധാതു ആർദ്ധാദിയും ഗുണന്തരം ശർമ്മൻ സുശർമ്മൻ. സുശർമ്മൻ എന്നുള്ളടത്ത് പരത്തിൽ സു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സർവനാമസ്ഥാനജസംബുദ്ധോ അന്യാഭ്യോ ദുർവാസുശ്യവൃത്തംഹൽ നലോ പ്രതിബന്ധ സുശർമ്മ. ബാക്കി അവിടെ വ്യക്തമായത് കേൾക്കണം. സുശർമാണ അങ്ങനെ പോകുന്നു. ശരി. ഓം പൂർണ്ണമിദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.